അപ്പോ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണങ്ങൾ ഇതെല്ലാം ചിതാത്മാവിന്റെ സൂക്ഷ്മ അംഗങ്ങളാണ്. ഇത് നേരത്തെ പറഞ്ഞു എന്താണ്? ജ്ഞാനമേകം ഹി നിരുപാധികൾ അഹങ്കാരാതിരഹിതമായതാണ് നിരുപാധികമായത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പഞ്ചപ്രാണം എന്നൊക്കെ പറയുമ്പോൾ ഈ അഹങ്കാരാദി എന്ന് പറയുന്നത് ഇതെല്ലാം പഠിക്കും. ഈ സൂക്ഷ്മാംഗങ്ങളെല്ലാം പറയും. അപ്പോൾ ഇതിനെ എന്ത് പറയും? പുള്ളി രണ്ടായി പറഞ്ഞു, നിരുപാധികവും സ്വാഭാവികവും. അപ്പോൾ ഈ ചിതാത്മാവ് ഇവിടെ പറയുന്നത് സ്വാഭാവികമായ ചിതാത്മാവാണ്. അവിടെ ഇത്രയും വിശദീകരിച്ചില്ല, അതുകൂടെ മനസ്സിലാക്കി. ഇവിടെ ചിതാത്മാവെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ചിതാത്മാവ്. അങ്ങനെ പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? സ്വാഭാവികമായ ചിതാത്മാവെന്ന് പറയുന്നത് അതിനാണ് ജീവാത്മാവെന്ന് പറയുന്നത്. ഇപ്പൊ ചിതാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമാത്മാവാകാം, ജീവാത്മാവാകാം, രണ്ടെണ്ണം പറയുന്ന പേരാണ് ചിതാത്മാ. പക്ഷെ ജീവാത്മാവെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഈ പറയുന്ന ഉപാധികളോട് കൂടിയിരിക്കുന്നു. അതാണ് ഇവിടെ ചിതാത്മാവെന്ന് പറഞ്ഞാൽ ജീവാത്മാവെന്ന് അർത്ഥമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോ ഈ ജീവാത്മാവിന് ഇങ്ങനെ സൂക്ഷ്മ ഉപാധിയുണ്ട്. സൂക്ഷ്മ അംഗം അതിന്റെ സൂക്ഷ്മ ഉപാധിയാണ്. അതുകൊണ്ടാണ് അതിന് ജനന മരണങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥൂല ഉപാധിയുണ്ട്. ഈ സ്ഥൂല ഉപാധി ജനന മരണങ്ങൾക്ക് കാരണമാണ്. ഈ സൂക്ഷ്മ ഉപാധി ഇവിടെ പറയുന്ന സൂക്ഷ്മ അംഗത്തോടുകൂടിയ ആ ചിതാത്മാവ്, അതായത് ജീവാത്മാവ്, ഈ സ്ഥൂല ഉപാധി അങ്ങനെ ഈ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നതിന് ജനനമെന്ന് പറയും. ഇനി ഈ സ്ഥൂല ശരീരത്തെ വിട്ടിട്ട് കേവലം ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മരണാനന്തരം മറ്റൊരു ശരീരം കിട്ടുന്നത് വരെ ഈ ജീവാത്മാവ് ഈ സൂക്ഷ്മോപാധിയോടുകൂടി ഇരിക്കും. മരണാനന്തരം മരണം എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല ഉപാധി, സ്ഥൂല ശരീരമാകുന്ന ഉപാധി അത് ഉപേക്ഷിക്കും. ഗീതയിലും മറ്റും പറയുന്നു, വസ്ത്രത്തെ ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കും. വസ്ത്രത്തെ ഉപേക്ഷിക്കുന്നവർ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥൂല ഉപാധിയാണ് ഉപേക്ഷിക്കുന്നത്. സ്ഥൂല ഉപാധിയാണ് ഉപേക്ഷിക്കുന്നത്. സൂക്ഷ്മത്തെ ഉപേക്ഷിക്കുന്നു. ഈ സ്ഥൂല ഉപാധിയെ സ്വീകരിക്കുന്നത് എന്താണോ ജനിക്കുക, സ്ഥൂല ഉപാധിയെ ഉപേക്ഷിക്കുന്നു മരിക്കുക. അപ്പൊ ജനിച്ച് ജീവിച്ചിരിക്കുമ്പോൾ സൂക്ഷ്മ ഉപാധിയുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ഉപാധിയുണ്ട്, മരിച്ചു കഴിഞ്ഞാണ് സൂക്ഷ്മ ഉപാധിയുണ്ട്. ഈ ചിതാത്മാവ് ഇവിടെ ജീവാത്മാവാണെന്ന് പറഞ്ഞു. അദ്വൈതത്തിൽ ഈ ജീവാത്മാവും പരമാത്മാവും ഒന്ന് രണ്ടിന് തത്വം ഒന്ന്, തത്വത്തിൽ വ്യത്യാസമില്ല. ചട്ടിയും കലവും മണ്ണ് തന്നെ എന്ന് പറയുമ്പോൾ രണ്ടിലിരിക്കുന്ന തത്വം ഒന്നാണ്. അപ്പോ ഒന്നാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശേഷത എന്താണ്? ഒന്ന് അതിനെ പരമാത്മാവായി മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തത്വമായി മനസ്സിലാക്കുകയാണെങ്കിൽ അത് സർവവ്യാപിയാണ്. അതിന് യാതൊരു തരത്തിലുള്ള വികാരങ്ങളും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നിത്യമാണ്. അതിൽ സുഖമോ ദുഃഖമോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പിന്നെ അത് സർവവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലാം അതിനെ ആശ്രയിച്ചാണ് ഇവിടെ നിലനിൽക്കുന്നത്. സൂര്യനും ചന്ദ്രനും എല്ലാം അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നതിന് അർത്ഥം എന്താ? ഓരോന്നിനും അത് വ്യാപിച്ചിരിക്കുന്നു എന്നല്ല. പിന്നെ പ്രത്യേകിച്ച് ഇരിക്കാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. അമൂർത്തമാണ്. ദേശം കാലം ഇതിനൊക്കെ അതീതമാണ്. അതുകൊണ്ട് എല്ലാ ദേശത്തും എല്ലാ കാലത്തിലും ഇരിക്കുന്നു എന്നല്ല. ദേശകാല അതീതമാണ്. അപ്പൊ ഇവിടെ കാണുന്ന ചരാചരങ്ങൾ നമ്മളീ പറയുന്ന ഇതെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണത് സർവവ്യാപി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു തത്വം, സർവവ്യാപിയായിരിക്കുന്ന തത്വം, മരിക്കുക, മരിച്ചിട്ട് ജീവൻ ഇങ്ങനെ സഞ്ചരിക്കുക, വേറൊരു ശരീരത്തെ സ്വീകരിക്കുക, ഇതൊക്കെ എങ്ങനെ ശരിയാവും? കാരണം അത് വിഭവമാണല്ലോ. ഇപ്പോ ഞാനിവിടെ നിന്ന് സഞ്ചരിച്ച് മുറി പോകുന്നു, എന്തുകൊണ്ട്? ഞാനവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ നിന്ന് ഇവിടെ എന്തുകൊണ്ട് വരുന്നു? ഇവിടെ ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടേക്ക് പോകാനും പറ്റത്തില്ല. ഈ പറയുന്ന ചിതാത്മാവ് എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ പിന്നെ ഇത് നമ്മൾ മരിച്ചതിന് ശേഷം, ജീവാത്മാവും മരിച്ചതിന് ശേഷം വേറെ ഒരു സ്ഥലത്ത് പോയി വേറെ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ പോകാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റത്തില്ല? എല്ലായിടത്തും ഉള്ളതാണ്. ജീവനല്ലേ? ജീവൻ എന്ന് പറയുന്നതും പരമാത്മാവെന്ന് പറയുന്നതും തത്വത്തിലൊന്നും തന്നെ പറയും. രണ്ടാണെങ്കിൽ ശരി. അത് കുറച്ചു പേർ അങ്ങനെ പറയുന്നുണ്ട്. ദ്വൈതകൾ പറയുന്നുണ്ട് ഇത് രണ്ടാണ്. ജീവാത്മാവ് എന്ത് ചെയ്യുന്നു? നേരെ പരമാത്മാവിനെ പ്രാപിക്കുന്നു. വേറെ ആയതുകൊണ്ട് അവിടെ പോകാം, അവനോട് ഒന്നാകാം. ഇവിടെ അദ്വൈതത്തിൽ അതല്ല പറയും. പോകാനോ വരാനോ ഒന്നും കഴിയാതെ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്. ജീവാത്മാവിനും പരമാത്മാവിനും ചിതാത്മാവെന്ന് പറയും. ഇവിടെ പറയും ജീവാത്മാവ്. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ ജീവാത്മാവിന് എങ്ങനെ ജനന മരണങ്ങൾ സംഭവിക്കും? ഇങ്ങനെ സംഭവിക്കുന്നു. ഉപാധിയെ സ്വീകരിച്ചാൽ ഉപാധി പോകുമോ വേറെ സ്ഥലങ്ങളിലേക്ക്? ഉപാധിയാണോ പോകുന്നത്? പിന്നെ ഈ ചൈതന്യത്തിന് മരിച്ച് വേറെ ശരീരം സ്വീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ ചൈതന്യം അവിടെ ഉണ്ടല്ലോ. പിന്നെ ഉപാധി അവിടെ പോയി സ്വീകരിക്കും ശരീരത്തിൽ. ഉപാധി തനിയെ പോകും അവിടെ. അപ്പോ ഉപാധിയാണ് പോകുന്നത്. പിന്നെ അതിനങ്ങനെ ചിതാത്മാവെന്നങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന് ഇവിടെ പറയുന്നത് അത് മനസ്സിലാക്കാൻ, നേരിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പറയുന്നതായി കപ്പ്, ആകാശം എന്ന് പറയുന്ന ഇടം, അതിനാണ് ആകാശം എന്ന് പറയുന്നത്. മേളിൽ കാണുന്ന നീലാകാശത്തെ മാത്രമാണ് ഈ ഇടം. വസ്തുക്കൾ ഒക്കെ. അതായത് ഇപ്പൊ എനിക്ക് പറയാം, ഈ കപ്പിന്റെ അകത്ത് ആകാശമുണ്ട്, എന്തുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കും? അപ്പൊ ഈ കപ്പിന്റെ അകത്ത് വെള്ളം ഇരിക്കുന്ന സ്ഥലത്താണ് എന്ത് പറയുന്നത്? ആകാശം. അപ്പൊ ആകാശത്തിൽ വെള്ളം ഇരിക്കും, വെള്ളം ഇരുന്ന അവിടെ വീണ്ടും ആകാശം തന്നെ ഇരിക്കുകയാണ്. ആകാശത്തിന് മാറ്റമൊന്നും വന്നില്ല. ഇതിനോടൊക്കെ പഞ്ചസാര ഇളക്കിയ നമ്മൾ പറയും വെള്ളത്തിൽ ഇരിക്കുന്നു. അപ്പൊ എന്തായി? ആകാശത്തിൽ വെള്ളം ഇരിക്കുന്നു, പഞ്ചസാര. കുറച്ച് ഉപ്പ് കലക്കിയ പറയും വെള്ളത്തിൽ ഉപ്പിരിക്കുന്നു. ആകാശത്തിലപ്പം എന്തിരിക്കുന്നു? അപ്പൊ എന്തും എല്ലാം ഏതിനി ഉൾക്കൊള്ളുന്ന ഒന്നിനാണ് എന്ത് പറയുന്നത്? ആകാശം, ഇടം, സ്പേസ് എന്ന് പറയും. അങ്ങനെ ഒന്നിനാണ് ആകാശം. ഈ കപ്പിന്റെ അകത്ത് ആകാശം. അപ്പോ ശരിക്കും ഈ ആകാശത്തിന് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് മാത്രമല്ല, ഇടം പുറത്തില്ലേ? ഈ അകത്തുള്ള ഇടം എന്ന് പറയുന്ന പുറത്തുമാണ്, അപ്പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ഈ ആകാശം എന്ന് പറയുന്നത് എവിടെയുണ്ട്? എല്ലായിടത്തുമാണ് ആകാശം. അകവും പുറവും തിങ്ങുന്നതാണ് ആകാശം. എന്നാണ് ആകാശത്തെ പോലെയാണ് ഈ ചൈതന്യങ്ങളാണ് പറയുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവാറെന്നാണ് ഈ പറയുന്നത്. ഈ ആകാശത്തെ പോലെ ഇങ്ങനെ വ്യാപിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മളീ കപ്പ് ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താണ് കപ്പ് നീങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ള ആകാശവും നീങ്ങി അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ കപ്പിൽ വെള്ളം ഒഴിച്ചു, അപ്പുറത്ത് വെച്ച് എനിക്ക് കപ്പിൽ വെള്ളം ഒഴിക്കാം, അപ്പോഴും ആകാശം ഉണ്ടല്ലോ. കപ്പ് എവിടെയൊക്കെ പോയാലും എന്ത് കാണും? ആകാശം. ആകാശം വാസ്തവത്തേക്കും പോകുന്നില്ല, വാസ്തവത്തിൽ കപ്പേ പോകുന്നുള്ളൂ. കപ്പ് മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ, ആകാശം ഒന്നും സഞ്ചരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഈ അനുഭവത്തെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം, എനിക്ക് ഇവിടെ വെച്ചും വെള്ളം ഒഴിക്കാം, ദൂരെ വെച്ചും കപ്പിൽ വെള്ളം ഒഴിക്കാം, വേറെ സ്ഥലത്ത് വെച്ചും കപ്പിൽ വെള്ളം ഒഴിക്കാം. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് വരുന്നു? കപ്പ് മാറിക്കൊണ്ടേയിരിക്കും. കപ്പാണ് മാറുന്നത്, ആകാശമല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്കങ്ങനെ തോന്നാം, ഈ കപ്പ് മാറുമ്പം കപ്പിന്റെ ഉള്ളിലുള്ള ആകാശവും മാറുന്നു. നമുക്ക് പറയാം, കപ്പിന്റെ ഉള്ളിലുള്ള ആകാശം അതും മാറുന്നു എന്ന് നമുക്ക് പറയാം. കപ്പിന്റെ ഉള്ളിലുള്ള ആകാശവും മാറുന്നു എന്ന് നമുക്ക് തോന്നാം. മാറുന്നില്ലെങ്കിലും അങ്ങനെ തോന്നാം. ഇതാണ് അപ്പൊ ശരിക്കും ആകാശം സർവവ്യാപിയായിരിക്കുന്നു. ആകാശത്തിന് ഇനി ഇതിനകത്തുള്ള ആകാശം ഈ കപ്പെടുത്ത് വേറെടുത്ത് വെച്ച് ഈ ആകാശം അവിടെ പോകണമെങ്കിൽ അവിടെ ആകാശം ഇല്ലാതിരിക്കണം, അവിടെ ആകാശം ഇല്ലായിരുന്നു. അപ്പൊ സർവവ്യാപിയായിരിക്കുന്നുണ്ട്, ആകാശത്തിന് ഒരിടത്തു നിന്ന് വേറെടുത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ കപ്പ് നീങ്ങുമ്പോൾ നമുക്ക് പറയാം, കപ്പ് നീങ്ങിയപ്പോൾ കപ്പിന്റെ ഉള്ളും നീങ്ങി എന്ന് നമ്മൾ പറയുന്നതിൽ ഒരു ശരിയുണ്ട് അല്ലേ? അപ്പോൾ ഈ കപ്പ് നമ്മൾ തകർത്ത് കളഞ്ഞു, പിന്നെ കപ്പിന്റെ ഉള്ളുണ്ടോ? ഇല്ല. അപ്പോഴേ നമുക്ക് പറയാം, ഈ കപ്പ് തകർത്തപ്പോൾ കപ്പിന്റെ ഉള്ളും പോയി. വാസ്തവത്തിൽ കപ്പിന്റെ ഉള്ളു പോയോ? ഇല്ല. അപ്പോ കപ്പിന്റെ അകത്തുള്ള ആകാശം അവിടെ പോയി, ഇവിടെ പോയി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ ഈ കപ്പിനെ ആശ്രയിച്ചിട്ടാണ്. അല്ലാ, ശരിക്കും അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കപ്പ് പോലെയാണ് നമ്മുടെ സൂക്ഷ്മ അംഗങ്ങൾ. ഈ കപ്പിന്റെ അകത്തിരിക്കുന്ന ആകാശം പോലെയാണ് എന്ത്? ചിതാത്മ. ഇതുപോലെയാണ്. അപ്പോ നമ്മൾ പറയുന്നു ഈ ചിതാത്മാവ് എന്ന് പറയുന്നത് ഈ കപ്പിന്റെ ഉള്ളിൽ ആകാശം പോലെ ഇരിക്കുന്നുണ്ട്. ഈ കപ്പെന്ന് പറയുന്നത് ഇതെന്താണ്? സൂക്ഷ്മാംഗങ്ങളാണ്. അതിനകത്ത് പ്രാണനുണ്ട്, ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, അഹന്തയുണ്ട്, സംസ്കാരങ്ങളുണ്ട്, വാസനകളുണ്ട്, പലതുമുണ്ട് ചിത്തത്തിൽ. അപ്പോ ഇതിനകത്ത് പ്രാണനുള്ളതുകൊണ്ട് പ്രാണന്റെ ഒരു ശക്തിയാണ്. പ്രാണൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെടുത്ത് പോകാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കപ്പ് ഇങ്ങനെ ഇരിക്കും, കപ്പ് എന്റെ കയ്യിലിരിക്കും, എന്നെ ഒരു ശക്തിയുണ്ട്. എന്റെ ശക്തി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കപ്പിനെ നീക്കും. അതെന്റെ ശക്തി കൊണ്ടാണ് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത്. അതുപോലെ പ്രാണശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സൂക്ഷ്മാംഗം നീങ്ങി നീങ്ങി പോകും. പക്ഷെ അങ്ങനെ പോകുമ്പോ എങ്ങനെയാണോ കപ്പ് നീങ്ങുമ്പോ അതിനാകാശത്ത് വിടാൻ പറ്റാത്തത്, അതുപോലെ ഈ സൂക്ഷ്മാംഗം നീങ്ങിപ്പോകുമ്പോ അതിന് ചിതാത്മാവിന് വിടാൻ പറ്റില്ല. അപ്പോ ഈ ചിതാത്മാവിൽ പ്രാണശക്തി ഉള്ളതുകൊണ്ട് എന്ത് വരുന്നു? ചിതാത്മാവെന്ന് വെച്ചാൽ ചിതാത്മാവിന്റെ ഉപാധീനെന്ന് പറയും. നമ്മള് എന്റെ പ്രാണൻ, ആത്മാവിന്റെ പ്രാണൻ എന്നൊക്കെ പറയും. അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞു ചിതാത്മാവിൽ പ്രാണശക്തി ഉണ്ട്. എന്നുവെച്ചാൽ ചിതാത്മാവിന്റെ ഉപാധിയായി പ്രാണനും ബുദ്ധിയും സംസ്കാരവും ഇരിക്കുന്നുണ്ട്. ഈ പ്രാണന്റെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ അംഗങ്ങൾ സഞ്ചരിക്കുന്നു. ചിതാത്മാവിനെ വിട്ടിട്ട് അതിനെ ഒരിക്കലും സഞ്ചരിക്കാൻ പറ്റില്ല. ഈ ആകാശത്ത് വിട്ടിട്ട് ഈ കപ്പിന് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. മരണശേഷം ജീവൻ സഞ്ചരിക്കുന്നു, വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതാ സംഭവിക്കുന്നു. അദ്വൈതികൾ അങ്ങനെയാ പറയുന്നത്. അപ്പൊ സഞ്ചരിക്കാത്ത ആകാശം സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ചിതാത്മാവ് ജീവരൂപത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നു. ഇത് മരണശേഷമുള്ള കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോഴും ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, കുറച്ചു ഞാൻ മുറിയിൽ എന്റെ കസേരയിൽ, ഇവിടെ ഇപ്പൊ ഈ കസേരയിൽ ഇരിക്കുന്നു. ഇവിടെ ഞാൻ ഇരിക്കുന്നത് ഇവിടത്തെ ആകാശത്തിലാണ്. എന്നെ എന്താണ് ഉൾക്കൊള്ളുന്നതാണ്? ഇവിടുത്തെ ഇടം ആകാശം. ആകാശം എന്ന് പറഞ്ഞ എന്റെ ഉള്ളിലും പുറത്തുമൊക്കെ വ്യാപിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിൽ പോകുന്നു. ആകാശം എന്റെ കൂടെ വരും. എന്തോ അതും വരേണ്ട ആവശ്യമില്ല. ഞാൻ പോകുന്നു എന്ന് പറയുമ്പോ എന്റെ സ്ഥൂല ശരീരവും ഇവിടെ പറഞ്ഞ സൂക്ഷ്മാംഗങ്ങളും എല്ലാം അങ്ങോട്ട് പോകുന്നു. സ്ഥൂലം കൂടെ പോകും, കൈയും കാലും ഒക്കെ ഉള്ളതുകൊണ്ട് നടന്ന അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പോ ആകാശം അവിടെ ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്? ചൈതന്യം വ്യാപകമാണ്. ഇവിടെ ഇരുന്ന ചൈതന്യം തന്നെ എവിടെയുണ്ട്? അവിടെയുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നാൽ എന്റെ ചൈതന്യം കാണും. എന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ചൈതന്യത്തോടാണോ ഞാൻ താതാമ്യപ്പെട്ടിരിക്കുന്നത്, അതിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് ഈ പറയുന്നത്. അതിനാണ് എന്റെ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പൊ ചൈതന്യം അവിടെയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? ഞാനത് ഇവിടെ നിന്ന് അവിടെ പോയി. അപ്പൊ ഈ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കകത്ത് ഒതുങ്ങുന്ന ഒരു കാര്യം അല്ലെന്നാണ് പറയുന്നത്. ചൈതന്യം എന്ന് പറയുന്നത് സർവവ്യാപിയാണ്. എന്നുവെച്ചാൽ ചിതാത്മാവെന്ന് പറയുന്നു. ചിത്തം എന്ന് പറഞ്ഞാൽ ചൈതന്യത്തെ പറയുന്നു. ചിത്തായിരിക്കുന്ന ആത്മാവ്, ചൈതന്യമായിരിക്കുന്ന ആത്മാവ് സ്വരൂപം, അത് സർവവ്യാപകമായിരിക്കുന്നോണ്ട് എങ്ങനെയാണോ ഇപ്പോ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നു, ഉണർന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് ചലിച്ച് ഏത് സ്ഥലത്തേക്കും പോകാൻ കഴിയുന്നത്, എവിടെ പോയാലും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ശരീരത്തെ അഭിമാനിക്കുന്നു, ഇതെന്റെ ശരീരമാണെന്ന് അഭിമാനിച്ചുകൊണ്ട്. ഇത് ഇത്രയും സംഭവിക്കുന്നുള്ളൂ എപ്പോ, മരിച്ചതിന് ശേഷം. എന്താ വ്യത്യാസമുള്ളത്? എന്താ വ്യത്യാസം? ഈ ജാഗ്രത എന്ന് വെച്ചാൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാനിത് രണ്ടും കൊണ്ടുപോവുകയാണ്, അത് ചൈതന്യമാണ്. ഇനി മരണത്തിലാണെങ്കിലോ ഈ പറയുന്ന സൂക്ഷ്മ അംഗങ്ങൾ, അതിനാണ് ഇതിനെ അംഗീകരിക്കുന്നത്. ഈ സൂക്ഷ്മ അംഗങ്ങളോടുകൂടി പോകുന്ന എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നും. ഞാനിപ്പോ ഈ സമാധിക്ക് ചുറ്റും ബലം വയ്ക്കുന്നു, നാല് സൈഡ് നല്ല വെയിലാണ്, ഏത് സൈഡിൽ പോയാലും എന്റെ ദേഹത്ത് പ്രകാശം പതിക്കും. ആൾക്കാർ പറയും വെയില് കൊണ്ട് നടക്കുന്നു, ഞാൻ വെയിലിനെയും കൊണ്ടാണ് നടക്കുന്നത് ആണോ? ഞാൻ ഏത് ഭാഗത്ത് പോയാലെന്തോരും പ്രകാശം എന്റെ ദേഹത്ത് പതിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ പ്രകാശത്തെ കൊണ്ടുപോകുന്നില്ല, കൊണ്ടുപോകുന്നുണ്ട്. പ്രകാശം, പ്രകാശത്തിന് താഴെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പ്രകാശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പക്ഷെ പ്രകാശം എന്ന് പറയുന്നത് ഒരു ജഡമായ വസ്തുവാണ്, അതിന്റെ ദേഹത്ത് പുറത്തേ ഉള്ളൂ, അതിനുള്ളിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ ഏതെങ്കിലും നെഴി ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രകാശം പറയും. എന്നാലും ഞാൻ വെയിലിലാണ് നടക്കുന്നതെങ്കിൽ എന്തുവരും, എവിടെ പോയാലും ഞാൻ പ്രകാശം കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ല, ഇനി തന്നെ പ്രകാശം ഇങ്ങനെ വ്യാപിച്ചിരിക്കും. ഇതുപോലെയാണ് ചൈതന്യത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ എങ്ങോട്ട് പോയാലും ജീവിച്ചിരിക്കുമ്പോഴും ചൈതന്യത്തോട് കൂടിപ്പോകും. മരിച്ചാലോ ഒരു വ്യത്യാസം. ഇപ്പോ ആത്മാവ് യുഗമാണ്, വ്യാപിയാണ്, അങ്ങനെ ഇരിക്കുന്ന ആത്മാവ് അങ്ങനെ ഇരിക്കേ, നമ്മൾ ഓരോരുത്തരും ആത്മാവായിരിക്കേ, മരണശേഷം എങ്ങനെ ഈ ശരീരത്തെ വിട്ട് ഈ ചിതാത്മാവ് വേറെ ശരീരത്തെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിൽ പോയി ഇരിക്കുന്നത് പോലെയുള്ള ഒരു വ്യത്യാസം. ഇപ്പോ മരണശേഷം അങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സൂക്ഷ്മാംഗങ്ങളെ കുറിച്ച് പറയുന്നത്. സൂക്ഷ്മാംഗങ്ങൾ ഉണ്ടെങ്കിലും പറ്റും, നമുക്കൊരു സൂക്ഷ്മാംഗം ഇല്ലെന്നിരിക്കട്ടെ, കേവലം ആ ചിതാത്മാവ് മാത്രം, പിന്നെ ഈ സ്ഥൂല ശരീരം. ഭൗതികവാദികളൊക്കെ പറയുന്ന അങ്ങനെയാണ്, ഇത് വെറും സ്ഥൂല ശരീരം, ഒരു ചിതാത്മാവിനെ അംഗീകരിക്കുന്നു, കേവലം സ്ഥൂല ശരീരം, അത് നിശ്ചാത്തുറപ്പ്. നമ്മൾ ആത്മാവിനെ കൂടെ അംഗീകരിക്കുന്നു, ചിതാത്മാവും സ്ഥൂല ശരീരം. മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാം തോന്നും, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. പിന്നെ ശരീരം വിട്ടു പോകാൻ വേണ്ടി ഒരു ചിതാത്മാവ് ഇല്ല, ചിതാത്മാവ് മാത്രം. പിന്നീട് സ്ഥൂല ശരീരം നശിക്കുന്നു, അത് തന്നെ മരണം. പിന്നീടൊരു ജനനം, പിന്നീടൊരു ജനനം വേണമെങ്കിൽ എന്ത് എന്ത് വേണം? സൂക്ഷ്മാംഗം വേണം. ഇതാണ് അദ്വൈതികളെ വിശേഷിച്ച് പറയുന്ന ഒരു കാര്യം. അപ്പോ എങ്ങനെയാണോ ജാഗ്രതയുടെ സഞ്ചാരം നടക്കുന്നത്, അതുപോലെ മരിച്ചു കഴിഞ്ഞാലും സഞ്ചാരം സംഭവിക്കും. ജാഗ്രതയുടെ സഞ്ചാരം പ്രധാനമായിട്ടും നമ്മളെ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചാണ് നടക്കുന്നതെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ സഞ്ചാരം സ്ഥൂല ശരീരത്തെ ആശ്രയിക്കുന്നേയില്ല. അത് പോയി, അതിന് കത്തിച്ചോളാം. സൂക്ഷ്മ ശരീരത്തെ പിന്നെ ആത്മാവ് വിഭുവാണ്, വ്യാപിയാണെങ്കിലും എന്ത് സംഭവിക്കാം? ചിതാത്മാവിന് സഞ്ചരിക്കാം, എന്നുവെച്ചാൽ ജീവാത്മാവിന് സഞ്ചരിക്കാം. ആ ജീവാത്മാവിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് വിഭുവായിരിക്കുന്ന ചിത്തിന്റെ സഞ്ചാരമല്ല, മറിച്ച് എന്താണ്, സൂക്ഷ്മ അംഗങ്ങളുടെ സഞ്ചാരം. അപ്പോ സാറിന് നമ്മൾ പറയുന്നത് എന്താണ്, ജീവാത്മാവ് സഞ്ചരിക്കുന്നു അല്ലെ, ഈ കേവലം ഈ സൂക്ഷ്മാംഗം സഞ്ചരിക്കുന്നു എന്നല്ല പറയും. ജീവാത്മാവ് സഞ്ചരിക്കുന്നു, അപ്പൊ സൂക്ഷ്മാംഗങ്ങൾ സഞ്ചരിക്കുന്നു എന്നും ജീവാത്മാവ് സഞ്ചരിക്കുന്നു എന്നും പറയുന്നില്ല, എന്താ വ്യത്യാസം? തന്നെ പറയുകയാണ്, മരിച്ച് അറുകല, അപ്പൊ ഈ അറുകല എന്ന് പറയുന്ന വെറും ഈ സൂക്ഷ്മാംഗങ്ങളാണ് ആണോ? അറുകല എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ അറുകലയാവും, രക്തരക്ഷസാവും, അങ്ങനെ പലതും മരിച്ചതിന് ശേഷം രക്ഷയാവും, ഭൂതമാവും, പ്രേത പിശാചി മനുഷ്യന്റെ രക്തം കുടിക്കുന്ന രക്ഷയാവും, പലതും ആവും. ഇതൊക്കെ എങ്ങനെയാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യൻ വിശ്വസിക്കുന്നു, ആകുന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കേവലം ഈ സൂക്ഷ്മാംഗങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റും. കേവല സൂക്ഷ്മാംഗങ്ങൾ എന്ന് പറയുന്ന ഒന്നില്ല. എന്തുകൊണ്ട്? ഈ കപ്പ് എവിടെ പോയാലും എന്ത് കാണും? ആകാശം കാണും. അതുപോലെ തന്നെ ഈ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മാംഗം എവിടെ പോയാലും എന്ത് വരും? ആ ചൈതന്യം കാണും. പരമാത്മ ചൈതന്യം അതിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് സൂക്ഷ്മാംഗം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ജീവാത്മാ സഞ്ചരിക്കുന്നു. അപ്പൊ ജീവാത്മാവ് എന്ന് പറയുമ്പം ആ പരമാത്മ ചൈതന്യം തന്നെ സൂക്ഷ്മാംഗങ്ങളോടുകൂടിയിരിക്കുമ്പോൾ, സൂക്ഷ്മാംഗങ്ങളോട് താതാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ആ പരമാത്മ ചൈതന്യത്തിന് പറയുന്ന പേരാണത് ജീവാത്മാ ചൈതന്യം. ജീവാത്മാവിന് സഞ്ചരിക്കാം, അത് വിഭുവാണെങ്കിലും, അതെല്ലായിടത്തും ഉണ്ടെങ്കിലും ഈ സൂക്ഷ്മാംഗങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സഞ്ചരിക്കും. അത് സഞ്ചരിക്കുന്നതിന് കാരണം ഒന്ന് പറയുന്നത് പ്രാണൻ, മറ്റൊന്ന് പറയുന്നത് എന്താണോ, യഥാ കർമ്മ യഥാശ്രുതം. അത് ഇപ്പോ ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യുന്നത്? സ്വർഗത്ത് പോകാനുള്ള കർമ്മം ചെയ്യണമെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം? ഉപാസനകൾ, ഈശ്വര ഉപാസനയും അങ്ങനെയുള്ള ഉപാസനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സംസ്കാരം ഉണ്ടാകും, അതേ സൂക്ഷ്മാംഗങ്ങളിലടിക്കും. ആ സംസ്കാരമാണ് ലക്ഷ്യത്തെ നിർണയിക്കുന്നത്. ഇതിനെ ഞാൻ ചലിപ്പിക്കുന്ന പ്രാണനാണ് അല്ലേ. അതിലിരിക്കുന്ന അസംസ്കാരം അതാണ്, അതാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോ വണ്ടിക്കകത്ത് ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതാണ് വണ്ടി ചലിപ്പിക്കുന്നത് മുമ്പോട്ട് അല്ലേ, അതാണ് വണ്ടി മുമ്പോട്ട് ചലിപ്പിക്കുന്നത്. പക്ഷെ ലക്ഷ്യം ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏതിനാണോ, ജി പി എസ്, ആണോ? ഇപ്പൊ ആൾക്കാർ പോകുന്നത് ജി പി എസ് നോക്കിയിട്ടാണ്. ജി പി എസ് എന്ന് പറഞ്ഞാൽ അറിയാം, അറിയാം. ഫോണിലൊക്കെ കാണുന്ന മാപ്പ് ജി പി എസ് എന്ന്. ഫോണിലൊരു മാപ്പ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അത് നോക്കി ആൾക്കാർ പോകുന്നു. അപ്പൊ അതാണ് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെയാണ് കർമ്മങ്ങളും സംസ്കാരങ്ങളും. ഇപ്പൊ ഡീസൽ എന്ന് പറയുന്നതാണ് പ്രാണൻ, അതാണ് മുമ്പോട്ട് പോയിട്ട് എഞ്ചിനെ പ്രവർത്തിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്താണ് ഈ ജീവാത്മാവ് എപ്പോഴും നോക്കിയിരിക്കുന്ന എവിടെയായിരിക്കും? ജി പി എസ് നോക്കും. എന്നിട്ട് ആ മാപ്പില് ഗൂഗിൾ മാപ്പ് അത് ജി പി എസ് വെച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിനെ ജി പി എസ് എന്ന് പറഞ്ഞതാണ്. ജി പി എസ് എന്നുള്ള തത്വം അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ മാപ്പിൽ നോക്കിയാലും അതാണ് സംസ്കാരം. അതനുസരിച്ചിട്ടാണ് അതാണ് ലക്ഷ്യത്തെ കാണിച്ചു തരുന്നത്. അതനുസരിച്ചായിരിക്കും മുമ്പോട്ട് പോകും. അല്ലേ? അങ്ങനെ പോകുമ്പം പോകാൻ റോഡ് വേണ്ടേ? അല്ലേ? റോഡെന്ന് പറയുന്നതാണ് വിശാലമായ ചൈതന്യം തന്നെ. റോഡ് വിട്ട് വണ്ടിക്ക് ഓടാൻ പറ്റും. പിന്നെ അതുപോലെ ഈ പോകുന്നത് ഏത് വഴിയായിരിക്കും? ഈ ചൈതന്യത്തിലൂടെ തന്നെയാണ് യാത്ര. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് ചൈതന്യത്തെ നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ റോഡുള്ള സ്ഥലത്തേ പോകത്തുള്ളൂ, റോഡില്ലാത്ത സ്ഥലത്ത് പോകത്തുള്ളൂ. അതുകൊണ്ട് ചൈതന്യം എന്ന് പറയുന്നത് എന്താണോ സർവവ്യാപകം. ചൈതന്യം ഇല്ലാതെ വണ്ടിയില്ല. അപ്പോ ചൈതന്യമാകുന്ന റോഡിലൂടെ ഡീസൽ വർക്ക് ചെയ്ത് പ്രാണനായി അതും കൊണ്ട് മാപ്പ് നോക്കി പോകുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? അടുത്തൊരു ശരീരത്തെ തേടി ജീവൻ പോകുന്നു എന്ന് പറയുന്നു. അതിന് ഈ ജീവാത്മാവിനെന്ത് വേണം? സൂക്ഷ്മ ശരീരം വേണം. ഇതാണ് നമ്മുടെ പഴയ സിദ്ധാന്തം. ഇങ്ങനെയാണ് പുനർജന്മം എന്നാണ് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ചോദ്യം, സർവവ്യാപിയായിരിക്കുന്ന ചൈതന്യം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ ഈശ്വരനും ജീവനും ഒന്നെന്ന് നിങ്ങൾ പറയും. ഒന്നാണെങ്കിൽ ഇങ്ങനെ ജീവൻ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ എന്നുവെച്ചാൽ ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. അപ്പോ രണ്ടും ഒന്നല്ലേ? ഈശ്വരനും ഇതൊക്കെ സംഭവിക്കും. രണ്ടും ഒരു ചൈതന്യമല്ലേ? നിങ്ങൾ പറയുന്നത് എന്താണ്? പോകുന്നിടത്തൊക്കെ ചൈതന്യമുണ്ട്. ചൈതന്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ചൈതന്യം എല്ലായിടത്തുകൊണ്ടും. അപ്പോൾ ഇതൊക്കെ ഈശ്വരനെ സംഭവിക്കുന്നു. ഉണ്ടോ? എന്തോ ഈശ്വരന്റെ ഉപാധി വേറെയാണ്. ഈ സൂക്ഷ്മാംഗമല്ല ഈശ്വരന്റെ ഉപാധി. അപ്പോ ഉപാധി എന്ന് പറയുന്ന ഈ സാധനം തന്നെ ഏത് മായ തന്നെ. ആ മായ എന്ന് പറയുമ്പോ പക്ഷെ ഈ ഉപാധി തന്നെ ഈശ്വരന്റെ കയ്യിലെത്തുമ്പോൾ അത് സംഗതി വേറെയാണ്. ഇവിടെ അടുത്ത് പറയും, മായയെ ആശ്രയിച്ചിട്ടാണ്. ഇത് മായാനിർമ്മിതമാണ്, പക്ഷെ അത് ഈശ്വരന്റെ കയ്യിലെത്തുമ്പോൾ അത് വേറെയാവും, ഒരേ സാധനം തന്നെ. അത് ഒരേ ഉപാധി തന്നെയാണ്, പക്ഷെ അത് ഈശ്വര ഉപാധി എന്ന് പറയുമ്പോൾ അത് വ്യത്യാസം വരും. എന്നാൽ ചൈതന്യം ഒന്ന് തന്നെയാണ്. അപ്പൊ ഈശ്വരന്റെ ഉപാധി എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ വ്യത്യാസം? പറയുമ്പോൾ അത് സത്വികമാകും, ഉപാധി സർവജ്ഞമാകും, സർവശക്തിയുള്ളതാകും. സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ചെയ്യുന്നതിന് പ്രാപ്തിയുള്ളതാകും. ശക്തി ഒന്ന് തന്നെ, മായാശക്തി ഒന്ന്. പക്ഷെ ഈശ്വരന്റെ ഉപാധി വരുമ്പോൾ അതിനാകെ മാറ്റം. അങ്ങനെ വരുന്നതുകൊണ്ട് ഇവിടുത്തെ ഈ ഉപാധിയിലാണെങ്കിലോ നമ്മുടെ ജീവ ഉപാധിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ പഞ്ചപ്രണാദയ, ഇവിടെ കാമം ക്രോധം ലോഭം മോഹം ഇതൊക്കെ ഈശ്വരന്റെ ഉപാധി ആകുമ്പോഴത്തേക്ക് അവിടെ അതൊന്നും കാണത്തില്ല. അത് ഈശ്വരന് വേണ്ടത് മാത്രമേ അവിടെ പ്രകടമാകത്തുള്ളൂ, മറ്റൊന്നും അവിടെ പ്രകടമാകും. മായാശക്തി, മായാശക്തിയിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഈശ്വര ഉപാധി എന്ന് വരുമ്പോൾ അതിന് പ്രകടമാകുന്നത് സർവജ്ഞത്വം സർവശക്തിത്വം ജഗത്സൃഷ്ടി സ്ഥിതി സംഹാര കർത്തൃത്വം തുടങ്ങി വിശേഷമായ ഉപാധികളാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ ആ ഉപാധിയിൽ വിശേഷതകളാണ് പ്രകടമാകുന്നത്. അതെന്തുകൊണ്ട്? അതിന്റെ സ്വഭാവമാണ്, മായയുടെ സ്വഭാവമാണ്. അത് ഇവിടെ എങ്ങനെയാണ് ഈ ഉപാധി ഈ ജീവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? അവിടെ ആ ഉപാധി ഈശ്വരനെ കീഴ്പ്പെടുത്തുന്നില്ല, ഈശ്വരന് കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെതായ വിശേഷതകളും കാണും. അതുകൊണ്ട് ഈ ജീവാത്മാവിന്റെ സഞ്ചാരം ഈശ്വരനെ ബാധിക്കുന്നില്ല.